അതിന് പറഞ്ഞു എന്നാണ് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. അതിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അയാളുടെ വിശ്വാസങ്ങൾ, അയാളുടെ ചിന്തകൾ, അയാളുടെ കാഴ്ചപ്പാടുകൾ, അയാൾ നേടുന്ന അറിവ്, ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ടുള്ള ആ വ്യക്തിയുടെ ബന്ധത്തെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അയാളെങ്ങനെ ചിന്തിക്കുന്നു, പുതിയ അറിവുകൾ അയാളെങ്ങനെ നേടുന്നു, ആ രീതി. ഇതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് എഗ്രിയബിൾനെസ് എന്ന് പറയും. മറ്റൊരു പേഴ്സണാലിറ്റി ട്രെയിറ്റ്, വ്യക്തിത്വത്തിന്റെ സവിശേഷം. ഇത് രണ്ടും തമ്മില് രണ്ടും വ്യത്യസ്തമാണെങ്കിലും ഒരു വ്യക്തിയിൽ ഇത് രണ്ടും കാണാം. എഗ്രിയബിൾനെസ്, എഗ്രി, ഐ എഗ്രി എന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കുന്നു എന്നാണ്. അപ്പോ ഒരാളുടെ വ്യക്തിത്വത്തിൽ ആ എഗ്രിയബിൾനെസ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അയാള് ഏതൊരു സമൂഹത്തിലാണോ ജീവിക്കുന്നത്, കുടുംബത്തിലായാലും ശരി, അയാളുടെ നാട്ടിലായാലും ശരി, എവിടെ ആയാലും ശരി, അവിടെ ആ സമൂഹത്തോട് അയാളുടെ ഇടപെടൽ എങ്ങനെയെന്നുള്ളതാണ് ഇത് പറയുന്നത്. എങ്ങനെ അയാൾ ഇടപെടുന്നു എന്നുള്ളതാണ്. മറ്റത് അയാളുടെ ചിന്തകളും അയാളുടെ വികാരങ്ങളും മറ്റുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെ അങ്ങനെയല്ല, അയാൾ താൻ ഇടപെടുന്ന സമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നു, ഇതൊരു പ്രധാന ഘടകമാണ്. അഞ്ചെണ്ണത്തിൽ ഇത് പ്രധാനപ്പെട്ട ഒന്നാണ് എഗ്രി വിൽനസ്. അപ്പോൾ സ്പഷ്ടമാണ്, അയാള് ഇടപെടുന്ന ആ സമൂഹത്തിൽ അയാള് യോജിച്ചു പോകുന്നു. അയാള് സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വഭാവം വ്യത്യസ്തമാണെങ്കിലും അതിനോട് യോജിച്ചു പോകുന്നു. സ്വഭാവം വ്യത്യസ്തമാണെങ്കിലും ആ ഒരു സമൂഹത്തിൽ യോജിച്ചു പോകുന്നു. സ്വഭാവം വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ നിലപാട് എപ്പോഴും എന്തായിരിക്കും, വിയോജിക്കുക എന്നുള്ളതായിരിക്കും. ഇയാളോട് മറ്റുള്ളവർക്ക് വിയോജിപ്പ് വരാം, അത് വരാമല്ലോ, മനുഷ്യരല്ലേ. പക്ഷെ ഇയാളെപ്പോഴും എന്ത് ചെയ്യുന്നു, പൊരുത്തങ്ങൾ, യോജിപ്പുകൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ബാലൻസിങ് എന്നുള്ളതല്ല, യോജിപ്പ്. ഈ ബാലൻസിങ് എന്നൊക്കെ പറയുമ്പോ അതിനകത്തൊക്കെ കാപ്പട്ടിങ്ങൾ എന്താണ്, ഒരാളെടുത്ത് പോയി ഒരു രീതിയിൽ പെരുമാറുക, വേറെ അടുത്ത് പോയി വേറെ രീതിയിൽ പെരുമാറുക, തന്റെ ഉള്ളിലൊന്ന് വയ്ക്കുക, പുറമേ വേറെ ഒന്ന് കാണിക്കുക, ഇതങ്ങനെയല്ല. ഇവിടെ ഈ പറയുന്ന ഈ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോ എല്ലായിടത്തും എന്താണ്, ആ വ്യക്തിയുടെ ധാർമ്മികതയിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. എന്നുവെച്ചാ വ്യക്തി ജീവിതത്തിൽ ചില ഡിസിപ്ലിനും ചില മൂല്യബോധവും ഒക്കെ ഉള്ള ആളായിരിക്കും. ആ അതിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാ പറയും, അല്ലാതെ എന്താണ് ചാണക്യതന്ത്രങ്ങളെ കുറിച്ചല്ല പറയും. ആൾക്കാരെ ഇങ്ങനെ കബളിപ്പിക്കുക ആ രീതിയിലല്ല. ഇത് വ്യക്തികളുമായിട്ട് പൊരുത്തപ്പെടുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഉള്ളിലോ പൊരുത്തക്കേട് വെച്ച് പുറമേ പൊരുത്തപ്പെടുകയല്ല, ചെറിയ രീതിയിലാണ് യോജിക്കാൻ തന്നെ ശ്രമിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്ന അയാൾ എന്ത് ചെയ്യും, സഹകരിക്കുന്നവരോട്, തന്നോട് സഹകരിക്കുന്നവരോട് അയാൾ എമ്പതിയും സിമ്പതിയും ഉള്ള ആളായിരിക്കും. എമ്പതി സിമ്പതി എന്ന് പറഞ്ഞാൽ എമ്പതി എന്ന് പറയുന്നത് എല്ലാവരോടും ഒരു സഹാനുഭൂതി, അത് തന്റെ ഒരു സഹജമായ സ്വഭാവമായിരിക്കും. അതെപ്പോഴും ഉള്ളതാണ് സഹാനുഭൂതി. ഒരു പീഡ എരമ്പിനും മരുത്തരുതെന്നും ഗുരു പറയുന്നില്ല, അതാണ് എമ്പർ. അത് അയാളുടെ സഹജമായി തന്നെ ഇരിക്കും. സിമ്പതി എന്ന് പറയുന്ന അങ്ങനെയല്ല, ഒരാൾ കഷ്ടപ്പെടുന്ന കാണുമ്പം അയാൾക്കൊരു സഹായം ചെയ്യാന്ന് തോന്നുന്നു, അത് സിമ്പതി. അപ്പൊ അങ്ങനെ ഈ രണ്ട് സ്വഭാവവും ഉള്ള ഒരാളിന് വേറൊരാളോട് സംഘർഷത്തിന് അയാൾക്ക് പറ്റത്തില്ല, സംഘർഷത്തിന് തയ്യാറാവത്ത. സംഘർഷം ഒഴിവാക്കി അയാൾ ജീവിക്കാൻ ശ്രമിക്കും. അയാളുടെ ഈ രണ്ട് ഗുണവും ഉള്ളതുകൊണ്ട് പറഞ്ഞല്ലോ, ഇതൊക്കെ 50% നമ്മുടെ സഹജമായിട്ടുള്ളതാണ്, ബാക്കി 50% നമ്മൾ ആർജിക്കുന്നതോ ഇല്ലാതാക്കുന്നതോ. 50% കുട്ടിയായിട്ട് അതിനും മാറ്റം വരും. ചിലതൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ കൂടുതലായിരിക്കും, വളർന്നു വളർന്നു വരുമ്പോൾ കുറയും. ചിലത് കുട്ടിയായിരിക്കുമ്പോൾ തീരെ കാണത്തില്ല, വളർന്നു വരുമ്പോൾ കൂടി വരും. ഇപ്പോ ഈ പറയുന്ന കാര്യം തന്നെ എന്താണ്, ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നു, അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഈ പറയുന്ന ഈ എന്താണ് എഗ്രിബിൾനെസ് എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് മുതിർന്നു വരുന്നോറും പ്രായം കൂടി വരുന്നോറുമാണ് നമുക്ക് അതിന് കൂടുതൽ മനസ്സ് വരുന്നത്. കാരണം പ്രായം കൂടി വരുമ്പോൾ നമ്മൾക്ക് ഒരു ജീവിതത്തിലൊരു കംഫർട്ട് വേണമെന്ന് തോന്നും, കുറച്ച് സ്വസ്ഥമായി ജീവിക്കണം, ശാന്തമായി ജീവിക്കണം എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, മറ്റുള്ളവരോടുമായിട്ട് യോജിച്ചു പോകാൻ ശ്രമിക്കും. ഒരു സംഘർഷത്തിന് നിൽക്കത്തില്ല, കാരണം സംഘർഷത്തിന് പോയാൽ തന്റെ സമാധാനം പോകും. പക്ഷെ യുവത്വ സമയത്ത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, വേണ്ടി വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ സംഘർഷത്തിന് തയ്യാറാവും. ഇത്രയും നാളുകൾ ഈ സംഘർഷമായ ചുറ്റുപാടൊക്കെ മാറി സാന്നിധ്യം കൊണ്ട് അവിടെ എന്തെങ്കിലും ആ വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് അവിടെ സംഘർഷണ സാധ്യത അവിടെ മാറുക എന്നുള്ളൊരു ഇത് കാണിക്കുന്നു. അങ്ങനെ ചിലർ ചെയ്യും സംഘർഷത്തിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ തനിക്ക് സംഘർഷം ഒഴിവാക്കാൻ പറ്റുന്നില്ലെന്ന് വെച്ചാൽ മാറിയിരിക്കും. സംഘർഷത്തിൽ താൻ പോയി സംഘർഷത്തിൽ ഇടപെടുന്നതും സംഘർഷം തന്നെ അടിച്ചേൽപ്പിക്കുന്നതുമുണ്ട്, രണ്ടുമുണ്ട്. താൻ സ്വയം പോയി സംഘർഷത്തിലേക്ക് ചാടുക, ആരടാ നീ എന്ന് പറഞ്ഞുള്ള ഭാവത്തിൽ എന്താണ് ഏറ്റുമുട്ടാൻ നിൽക്കുക കാണുന്നവരോടൊക്കെ. അപ്പോ ഞാനൊരു സംഭവമാണ്, അതുകൊണ്ട് ഞാൻ ആരോട് ഏറ്റുമുട്ടി ജയിക്കും, ഇങ്ങനെയുള്ളൊരു വിചാരം കൊണ്ട് എന്ത് ചെയ്യും, ഗ്രാൻഡിയോസിറ്റി എന്ന് പറയും, സ്വയം തോന്നുകയാണ് എനിക്ക് ഞാനൊരു അപാരമായ സംഭവമാണ്, ഞാൻ പേടിപ്പിച്ച എല്ലാവരും പേടിക്കും, ഇങ്ങനെ സ്വയം തോന്നിപ്പോവും. ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാ പറയും, പേഴ്സണാലിറ്റിയുടെ ഭാഗമല്ല, പേഴ്സണാലിറ്റി ഡിസോർഡർ, സ്വയം അങ്ങ് തോന്നുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ട് സംഘർഷത്തിന് പോകും ആൾക്കാർ, എവിടെയും കയറി ബഹളം ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, താൻ ശരി ബാക്കിയുള്ളവരെല്ലാം തെറ്റെന്ന് തോന്നും. പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, പേഴ്സണാലിറ്റി അല്ല. ചിലരങ്ങനെയല്ല, സംഘർഷം നമ്മുടെ തലയിൽ വന്ന് ചാടും, രണ്ടു തരത്തിലും വരാം. നമ്മളങ്ങോട്ട് അടിക്കാൻ പോകുന്നില്ല, പക്ഷെ നമ്മളിങ്ങോട്ടൊന്നും അടിച്ചാൽ എന്ത് ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരാൾ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ഒഴിഞ്ഞു മാറിയേക്കും. എന്തായാലും ശരി, പൊരുത്തപ്പെടുക എന്നുള്ളൊരു ആശയമാണ്. താൻ തന്നോട് മറ്റുള്ളവർ ചിലപ്പോൾ പൊരുത്തപ്പെടാതിരിക്കും, എന്നാലും താൻ കഴിയുന്നത്ര അതിനുവേണ്ടി ശ്രമിക്കുക. കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നുള്ള മറ്റു വിഷയങ്ങൾ. ഒരാളുടെ പേഴ്സണാലിറ്റി അങ്ങനെയായിരിക്കും എപ്പോഴും. അപ്പോൾ അയാൾക്ക് എന്താണ്, അയാളെ സംബന്ധിച്ചിടത്തോളം ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് അങ്ങനെ ഒരു എന്നുവെച്ചാൽ തന്റെ പക്ഷം മറുപക്ഷം അങ്ങനെയില്ല. അപ്പൊ ചിലര് എന്താണ് വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഇൻ ഗ്രൂപ്പിൽ തന്റെ ആൾക്കാരുമായിട്ട്. ഞാൻ എന്റെ കുറച്ച് ആൾക്കാരുണ്ട്, എന്റെ അനുയായികളോ എന്റെ സുഹൃത്തുക്കളോ, അവരോടൊക്കെ ഞാൻ വലിയ കംഫർട്ട് ആയിരിക്കും. പക്ഷെ എനിക്ക് പുറത്തൊരു ഗ്രൂപ്പുണ്ട്, അവരോട് ഞാൻ എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതങ്ങനെയല്ല, അങ്ങനെ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് പൊളിറ്റിക്സിലൊക്കെ അതാ കാണുന്നു. ഇന്നത്തെ എന്താണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? പൊതുവെ ഇന്ന് ഈ പുറത്തിരിക്കുന്ന നമ്മൾ കാണുന്ന പൊളിറ്റിക്സിനെ ട്രൈബൽ പൊളിറ്റിക്സ് എന്ന് പറയും. ട്രൈബൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പഴയ ഗോത്രങ്ങൾ, അതാണ് ഇന്ന് നമ്മൾ കാണുന്ന പൊളിറ്റിക്സ്. അതാണ് ഗോത്രങ്ങൾ എന്ന് വെച്ചാൽ ഒരു ഗോത്രം വേറെ ഗോത്രത്തിൽ പോയി ആക്രമിക്കുന്നു. എന്തിനുവേണ്ടി? അവിടെയുള്ള പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചെടുക്കണം, അവന്റെ സമ്പത്ത് കൈവശപ്പെടുത്തണം, എന്നിട്ട് കുറെയൊക്കെ കൊല്ലും, കുറേയെണ്ണത്തിനൊക്കെ കീഴ്പ്പെടുത്തും. ട്രൈബൽ പൊളിറ്റിക്സ് പണ്ട് നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ ജീനിലുള്ളതാണ്. അപ്പൊ അന്ന് ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ സമ്പത്ത് കവരാനും വേണ്ടിയിട്ടായിരുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തും. ഇന്ന് അതേ ട്രൈബൽ പൊളിറ്റിക്സ് ആണ് ഇന്നും നടക്കുന്നത്, സംഘർഷം. അവിടെ ഒരിക്കലും എഗ്രിയബിൾനെസ് ഇല്ല. ഈ സംഘർഷത്തിലൂടെ എന്തിനുവേണ്ടി സംഘർഷം നടത്തുന്നു? അധികാരത്തിന് വേണ്ടി. അധികാരം കൈവന്നാലോ ഫണ്ട് കിട്ടി, എല്ലാം കിട്ടും, പെണ്ണും കിട്ടും, പണവും കിട്ടും, പകി സർവ്വതും കിട്ടും. അപ്പൊ മെയിൻ ലക്ഷ്യം അധികാരമാണ്, അതിനുവേണ്ടി ഒരു ഭയങ്കരമായി ഫൈറ്റ് ചെയ്യും. അപ്പോ ഈ വൈകുന്നേരത്തെ ചാനൽ ചർച്ച ചിലപ്പോൾ ഞാൻ കാണാറുണ്ട്, അത് ട്രൈബൽ പൊളിറ്റിക്സ് ആണ്. ഒരുത്തൻ പറയുന്നത് ശരിയാണെങ്കിലും മറ്റും അംഗീകരിക്കില്ല, അറിഞ്ഞുകൊണ്ട് അവൻ കള്ളം പറയും, എന്ത് പറഞ്ഞു മറ്റവനെ പരാജയപ്പെടുത്താൻ നോക്കും. ഇത് അവസാനം ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ വ്യക്തിപരമായി ആക്ഷേപിക്കും. വ്യക്തിപരമായി ആക്ഷേപിക്കും. ഇത് ട്രൈബൽ പൊളിറ്റിക്സ് ആണ്. അങ്ങനെ ഉള്ള പൊളിറ്റിക്സ് ഈ പറയുന്ന എഗ്രിയബിൾനെസ് അത് ഉണ്ടാകത്തില്ല ഒരിക്കലും. അപ്പോ അങ്ങനെ ഒരു എഗ്രിയബിൾ ുള്ള ഒരു വ്യക്തിക്ക് ഈ ട്രൈബൽ പൊളിറ്റിക്സ് പറ്റത്തുമില്ല, ഒരിക്കലും പറ്റത്തില്ല അവർക്ക്. അതായത് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് എന്റെ ചെറുപ്രായത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്, തലശ്ശേരി കണ്ണു. ഒരു ദിവസം ഒരു മാർക്സിസ്റ്റുകാരനെ കൊന്നു, പിറ്റേ ദിവസം കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്നു, പിറ്റേ ദിവസം മാർക്സിസ്റ്റിന്റെ അനുഭാവിയെ കൊല്ലും, അതിന്റെ അടുത്ത ദിവസം മറ്റവന്റെ അനുഭാവിയെ കൊല്ലും, അതിന്റെ അടുത്ത ദിവസം അവന്റെ അനുഭാവിയൊന്നും സംശയമുള്ളവനെ കൊല്ലും. കാരണം കൊല്ലാൻ ആളെ കിട്ടുന്നില്ല. അപ്പോ അവന്റെ അടുത്തൂടെ പോയവനെ കൊല്ലുമാണ് എന്റെ ദിവസം. അങ്ങനെ കൊന്നിട്ട് എല്ലാ ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്തയെ നോക്കും, ആരാണ് ഒരു നമ്പർ കൂടുതൽ കൊന്നിരിക്കുന്നത്. ഇതാണ് ട്രൈബൽ പൊളിറ്റിക്സ്. കൊല്ലിക്കുകയാണ് അവിടെ. ഇങ്ങനെ എഗ്രിയബിൾനെസ് എന്ന് പറയുന്നത് വരുന്നു. ഇവർക്കൊന്നും എന്താണ് അവരുടെയൊക്കെ വ്യക്തിത്വത്തിന്റെ പ്രോബ്ലംസ് ആണ്. ഈ കൊല്ലിക്കുന്നവരുടെ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, അല്ലാതെ അത് വ്യക്തിത്വത്തിന്റെ അടയാളമാണ്. അല്ല, ഇനി വ്യക്തിത്വം ഉള്ളവരുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അവർക്ക് ഇത്രയേ ഉള്ളൂ, സോഷ്യൽ വെൽബീയിങ്, ഒരു സമൂഹത്തിന്റെ ക്ഷേമം, നന്മ, സുസ്ഥിരത, ഇത്തരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ചിന്തയാണ്. അത്തരത്തിലവർ രാഷ്ട്രീയത്തെ കാണുന്നു, ചിന്തിക്കുന്നു, വോട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അവരിതി ഇടപെടത്തില്ല, ഏറ്റുമുട്ടലിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകും. ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ ഉള്ളൂ. അപ്പൊ പൊളിറ്റിക്സ് ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇപ്പൊ പലപ്പോഴും ആൾക്കാർ സജീവമായ പൊളിറ്റിക്സിൽ ഇടപെടാതിരിക്കുന്നതിന്റെ ഒരു കാരണം തന്നെ എന്താണ്? ഈ പറയുന്ന ട്രൈബൽ പൊളിറ്റിക്സിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കേട്ടില്ല? ട്രൈബൽ പൊളിറ്റിക്സ് എന്ന് പറയും, അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് അവരെന്ത് ചെയ്യുന്നു? അതിലിടപെടുന്നില്ല, അതിലവർ പക്ഷം പിടിക്കുന്നില്ല. അപ്പൊ അവിടെ അവരുടെ മനസ്സിൽ എഗ്രിയബിൾനെസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് പോയ അപ്പൊ ഈ സംഘർഷത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന് ചോദിച്ചിരുന്നു, അതിന്റെ ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞു. അപ്പൊ സംഘർഷത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ കാട്ടിപ്പോയിരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ഈ ട്രൈബൽ പൊളിറ്റിക്സിൽ ഇടപെടുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മൾ സംഘർഷത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. നമ്മള് അത് ഇടപെടുന്നില്ല. നമ്മൾ അതിൽ നിന്ന് മാറി നമ്മളെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണോ സമൂഹത്തിന്റെ ക്ഷേമം, അതിനാരെന്ത് പരിപാടി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ല ഇതിനോട് യോജിക്കുന്നില്ല, ഇതിന് ഇതിൽ ചേർന്ന് പ്രവർത്തിക്കുന്നില്ല, പക്ഷം പിടിക്കുന്നില്ല, ചർച്ചയ്ക്ക് പോകുന്നില്ല, ജലപീരങ്കിയുടെ മുമ്പ് ചെന്ന് നെഞ്ചും വിരിച്ച് നിൽക്കുന്നില്ല. ഇതൊക്കെ ട്രൈബൽ പൊളിറ്റിക്സാണ്. ജലപീരങ്കിയുടെ മുമ്പ് ചെന്ന് നിൽക്കുക, ഒരു നേതാവിന് വേണ്ടിയിട്ട് കൈ ചുരുട്ടി ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുക, ഇത് മുഴുവൻ ട്രൈബൽ പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സിന്റെ ആവശ്യം അത് ആശയപരമായിട്ടാണ്, ആശയപരമായി വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതാണ്, ആശയപരമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതാണ് എഗ്രേബിൾ ആയിട്ടുള്ള പൊളിറ്റിക്സ് എന്ന് പറയും. പൊളിറ്റിക്സ് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇത് എന്താണോ വ്യക്തി ജീവിതത്തിലും എന്താണ് നമ്മള് ജീവിക്കുന്ന നമ്മൾ നിലനിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിയമവിധേയമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ യോജിപ്പും വിയോജിപ്പും പ്രകടിപ്പിക്കാൻ അത് ദോഷമുണ്ട്. അത് ഈ ട്രൈബൽ പൊളിറ്റിക്സിൽ പോകണ്ടെന്നേ ഉള്ളൂ. നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താം, വോട്ട് ചെയ്യാൻ പോകുന്നതിനല്ലേ, യോജിപ്പുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താം, ആശയങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടല്ലേ. നമ്മൾ ആയുധം എടുക്കുന്നില്ലല്ലോ. അപ്പോ എഗ്രിയബിൾനെസ് എന്ന് പറയുന്ന ഇതാണ്. അങ്ങനെ എഗ്രിയബിൾനെസ് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ കമ്പാഷനേറ്റ് ആയി, അതിന്റെ ഹൈ ലെവൽ പോസിറ്റീവ് ലെവൽ എന്ന് പറയുന്നത് ആണ് ഒരു നല്ല വ്യക്തിത്വത്തിന്റെ അടയാളം. എങ്ങനെയാണോ ഓപ്പൺനെസ്സിന്റെ ഒരു ഹൈ ലെവൽ നല്ല വ്യക്തിത്വത്തിന്റെ അടയാളമായിരിക്കുന്നത്, അപ്പൊ അവർക്ക് സംഘർഷമില്ലാതെ ജീവിക്കാൻ പറ്റും. ഇപ്പൊ മറ്റുള്ളവർ നമ്മളോട് സംഘർഷത്തിന് വന്നാലും നമ്മളത് ഒഴിവാക്കുന്നത് കൊണ്ട് നമുക്ക് മാനസികമായിട്ട് വലിയ അലട്ടലും അല്ലലും ഒന്നും ഉണ്ടാവും. നമുക്കെന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് വ്യവസ്ഥാപിത മാർഗത്തിലൂടെ രേഖപ്പെടുത്തും. സംഘർഷങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഇപ്പൊ ഒരു നമ്മളെ ഒരാൾ ആക്രമിക്കാൻ വരുന്നു, നമ്മൾ തിരിച്ച് ആക്രമിക്കണോ അതോ ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ടോ അതിന്റെ സഹായം തേടണം? അപ്പൊ പിന്നെ എന്താണ്, നമ്മൾ എഗ്രിയബിൾ ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല. നമ്മള് നിയമവ്യവസ്ഥയുടെ സഹായം തേടുന്നു, മറ്റവരെ അക്രമത്തിന്റെ സഹായം തേടുന്നു. തിരിച്ച് അക്രമം കൊണ്ട് പ്രതിരോധിക്കാൻ പോയാൽ അത് പ്രശ്നം. ഇപ്പോ എഗ്രിയബിൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർജീവമായിരിക്കുക എന്നുള്ളതല്ല, യോജിച്ചു പോവുക എന്നുള്ളതല്ല, അല്ല യോജിച്ചു പോവുക എന്നുള്ളതാണ്, കഴിയുന്നത്ര യോജിക്കുക. നമ്മൾ സംഘർഷങ്ങൾക്ക് തിരികൊളുത്താതിരിക്കുക, അതാണ്. നമ്മൾ സംഘർഷത്തിന്റെ ഭാഗം തിരഞ്ഞെടുക്കാതിരിക്കുക. അപ്പോ മിക്കവാറും ഈ സംഘർഷം മനുഷ്യരുണ്ടാക്കുന്നതിന് പ്രധാന കാരണം എവിടെ ആര് സംഘർഷം ഉണ്ടാക്കുന്നു, നമ്മള് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. അവരുടെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, ഈ ഗ്രാൻഡിയോസിറ്റി എന്ന് പറയും സംഭവം എന്ന് വെച്ചാൽ അവർക്ക് സ്വയം തോന്നുന്നു ഞാനൊരു വലിയ സംഭവമാണെന്ന്. ഞാൻ വിചാരിച്ച എല്ലാവരെയും ഭരിക്കാം, ഒതുക്കാം, ഏവനെയും എന്റെ നിലയ്ക്ക് നിർത്താൻ, അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അക്രമം പ്രയോഗിക്കുന്നു. അതാണ് അവരാണ് പറയുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡർ. അതിന്റെ അത് ചെയ്യുന്നവന്റെ സമാധാനങ്ങളെ, അതാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണ്, നമുക്കൊരു എന്താണ് മറ്റുള്ളവരോട് യോജിച്ചു പോവുക, അവിടെയാണ് അൾട്രോയിസം എന്ന് പറയുന്നത്. ഞാൻ ഈ വാക്കുകളൊക്കെ പറയുന്നത് ഞാൻ ഇംഗ്ലീഷിൽ ഇത് വായിക്കുന്നോണ്ടാണ്. പലതിനും ശരിക്കും ഒറ്റ വാക്ക് മലയാളത്തിൽ പറയാൻ പറ്റത്തില്ല. മലയാളത്തിൽ വാക്കുകളുണ്ട് വിശദീകരിക്കാനേ പറ്റും. കാരണം നമ്മുടെ മലയാളം ഭാഷ എന്ന് പറയുന്നത് പ്രായം കുറഞ്ഞ ഒരു ഭാഷയാണ്. പല വാക്കുകൾക്കും നമുക്ക് പര്യാപ്തമായ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ ആൾക്കും മനസ്സിലാകത്തില്ല. ഞാൻ ഈ പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ഒറ്റ വാക്ക് മലയാളത്തിൽ ഒരു വാക്യത്തിൽ വിശദീകരിക്കേണ്ടതിന് വരെ ഒരു ഒറ്റ വാക്ക് വെച്ചാൽ ആ മലയാളത്തിന്റെ അർത്ഥം വാക്കിന്റെ അർത്ഥം ആർക്കും മനസ്സിലാവത്തില്ല, ആശയം മനസ്സിലാവില്ല. ചിലപ്പോൾ ഡിക്ഷണറി അങ്ങനെ ഒരു വാക്ക് കൊടുത്തിരിക്കും. അതുകൊണ്ട് അതിന് അതിന്റെ തന്നെ ഇംഗ്ലീഷ് വാക്കുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കും. എന്നുവെച്ചാ പരോപകാര സന്നദ്ധ ആൾട്രൂയിസം. അപ്പൊ അങ്ങനെ എഗ്രിയബിൾ നേച്ചറുള്ള ഒരാള് എപ്പോഴും അയാൾ പരോപകാര സന്നദ്ധനായി മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള സന്നദ്ധത കാണും. അതിനി കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് കൂടി വരുന്നതും കുറഞ്ഞു വരുന്നതും, അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ അയാൾ സ്വാർത്ഥനായി സ്വാർത്ഥനായിട്ട് വരും. അയാള് മറ്റുള്ളവരുടെ ചെലവിൽ സ്വന്തം കാര്യങ്ങൾ നേടാൻ നോക്കും. അതാണ് ഈ അഗ്രിവിൽനെസ് കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ പറയുന്ന കമ്പാഷൻ, എമ്പതി, സിമ്പതി ഇങ്ങനെയുള്ള വികാരങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് അയാൾ എന്ത് ചെയ്യും, സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരുടെ ചെലവിൽ നേടിയെടുക്കും. അപ്പോൾ അത് വ്യക്തിത്വത്തിന്റെ ഒരു മോശം വശമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് സാധിക്കുകയും ചെയ്യും സൂത്രപ്പണികളിലൂടെ. അപ്പോ അവിടെ അതില്ലാന്ന് വരും, ഈ അഗ്രിയബിൾനെസ് ഇല്ലാന്ന്. അപ്പോ ഇതിൽ പ്രധാനമായി വരുന്ന ഇതാണ്, സമൂഹത്തോട് നമ്മൾ പ്രവർത്തിക്കുന്ന ചെറിയൊരു സമൂഹമായാലും ശരി വലിയ സമൂഹമായാലും ശരി അവിടെ സംഘർഷം ഒഴിവാക്കി ഇടപെടുക എന്നുള്ളതാണ് ഒരു നല്ല വ്യക്തിത്വത്തിന്റെ അടയാളം. അപ്പോൾ ഇതാണ് ഒരു വ്യക്തിത്വത്തിൽ നമ്മൾ ആർജിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുകയും എന്നിട്ട് അങ്ങനെ ഒരു വ്യക്തിത്വം രൂപീകരിക്കാൻ ശ്രമിക്കുക, അതിനാണ് പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, പേഴ്സണാലിറ്റി ഗ്രോത്ത്. പേഴ്സണാലിറ്റി ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇതാണ് വേണ്ടത്, നമ്മുടെ വ്യക്തിത്വം ഇങ്ങനെ ആയിരിക്കണമെന്ന് അറിഞ്ഞിട്ട് അത് വളർത്തിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തി എന്നുള്ള അല്ലെങ്കിൽ ഒരാൾക്കല്ല ആ ഒരു സമൂഹത്തിന് മുഴുവൻ ഗുണമായിരിക്കും. ഓരോരുത്തരും ഇത് മനസ്സിലാക്കി നമ്മുടെ വ്യക്തിത്വത്തിൽ വേണ്ടത്ര പരിശോധനകൾ നടത്തി മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ ആ പേഴ്സണാലിറ്റി ഗ്രോത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എങ്ങനെ അതിനു വേണ്ടിയിട്ടാ ഇത് പഠിപ്പിക്കുന്നു. നമ്മളിപ്പോ ഒന്നുകിൽ ഇത്തരം ഗുണങ്ങളൊക്കെ നമ്മളിൽ സഹജമായി ഉണ്ടായിരിക്കും ഒരു 40-50%, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി അത് വളർത്തിയെടുക്കും. പേഴ്സണാലിറ്റി ഗ്രോത്ത് നമ്മൾ സംഭവിക്കും. ഇത് രണ്ടും സംഭവിക്കാതെ നമ്മൾ എന്താണ് വലിയ വലിയ ആത്മീയ തത്വങ്ങൾ പഠിക്കുകയും ബ്രഹ്മം, ആത്മാവ്, മോക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചാലും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്വാധീനം ചെലുത്തും. അത് കേവലം ഒരു ഫിലോസഫിക്കൽ ഐഡിയ ആയിട്ടിരിക്കും. നമുക്കതിനെ കുറിച്ചൊക്കെ അറിയാം, ഇത്രയാണ്, നമ്മളതിനെ കുറിച്ചൊക്കെ അറിവുള്ള ആൾക്കാരാണ്. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല, യാതൊരു സംശയവും ഇല്ല. അതിനൊക്കെ ജീവിതത്തിൽ സീറോ വാല്യൂ ആണ്. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. അത് പറയുന്നത് ശരിയായിരിക്കും. കാരണം 50% എന്താണോ ഇവന്റെ നേച്ചർ എന്ന് പറയുന്നത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. പിന്നെ അയാൾ അതിനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പൊ ഈ 50% ഇയാൾ കൂട്ടിച്ചേർക്കാണ്. 60, 70, 80 ഒരു പ്രായമൊക്കെ ചേരുമ്പോ എന്താവും? ഇത് 80% പിന്നെ മാറ്റാൻ പറ്റില്ല. അത് പറയുന്നത് സത്യമാണ്. എന്തുകൊണ്ട്? തന്റെ വ്യക്തിത്വത്തെ അയാളെ തിരിച്ചറിയാനോ അതിനെ പരിഷ്കരിക്കാനോ അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും അയാൾ ശ്രമിച്ചിട്ടില്ല. അയാൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. അതിനെ കുറിച്ച് അയാൾക്ക് ബോധമില്ല. എന്താണ് തന്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കണ്ടേ? നിങ്ങൾ ഒരു ആശ്രമത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ എനിക്ക് മാറ്റാൻ പറ്റില്ല, ഉറപ്പായിട്ടും മനസ്സിലാക്കണം. അയാൾ ഈ ആശ്രമത്തിൽ എത്തിച്ചേരുന്ന എല്ലാപേരും 90% ആൾക്കാരും പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാരാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പൊതുസമൂഹത്തോടതിനെ അപേക്ഷിച്ച് കൂടുതൽ. അപ്പോ അങ്ങനെയുള്ളവർ, കാരണം എന്റെ ഈ 10-50 പരിചയം കൊണ്ട് ഞാൻ പറയണം, കൃത്യം 50 പരിചയം കൊണ്ട് എനിക്ക് ഈ 50 പരിചയം കൊണ്ട് ഞാൻ പറയണം, ഞാൻ ഈ ആശ്രമങ്ങളിൽ കൂടുതലും കണ്ടിട്ടുള്ളതിന് 90%, 95% ഒക്കെ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാരെ കണ്ടിട്ടുള്ളത്. അപ്പൊ അവര് അത് സ്വയം മാറ്റിയെടുക്കേണ്ടതാണ്. പക്ഷെ അതിന് എന്താണ് തന്റെ പ്രശ്നങ്ങളെന്ന് അവർ തിരിച്ചറിയണ്ടേ? തിരിച്ചറിഞ്ഞാലും അത് മാറ്റിയെടുക്കണ്ടേ? തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവസാന കാലത്ത് അവർ പറയുന്നത് 100% ശരിയാണ്, എനിക്കിനി മാറ്റാൻ പറ്റില്ല, ഞാനങ്ങനെ ആയിപ്പോയി. അതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നോക്കുക, നമ്മുടെ ആശയം ആദർശമൊക്കെ അനുസരിച്ച് എന്താണ് എല്ലാവരും സമരസപ്പെട്ട് കഴിയേണ്ടവരാണ് അല്ലേ? ആണോ അല്ലേ? സമരസപ്പെട്ട് കഴിയേണ്ടവരാണ്. പക്ഷെ ഓരോരുത്തരായിട്ട് നോക്കുക, ഓരോരുത്തർ സമരത്തിലാണ് കഴിയുന്നത്. അതിലെ അസഹായങ്ങൾ ഒരു സാവിട്ടുപോയി. സമരസത്തിന് പകരം എന്ത് ചെയ്യുന്നു? എല്ലാം സമരത്തിന്റെ അസമരാണ്. ഈ പറയുന്ന എന്താണ്? അവനവന്റെ പേഴ്സണാലിറ്റിയുടെ പ്രശ്നമാണ്. നമ്മളത് തിരിച്ചറിയുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളും നമ്മളിലല്ല. എന്താണ് ഓപ്പൺനെസ്? പുതിയ ആശയങ്ങൾ പുതിയ കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു മനസ്സിൽ. അപ്പോ പുതിയ ആശയങ്ങളും നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല. രണ്ടാമത് സമൂഹവും നമ്മളുമായിട്ട് സമരസപ്പെട്ടല്ല പോകുന്നു, പിന്നെയോ സമരത്തിലാവും. നമ്മുടെ സമൂഹം വളരെ ചെറുതാണ്, 10-15 പേരെ കാണും. ഒരു കുടുംബത്തിന്റെ എന്താണ് അന്തരീക്ഷം എന്ന് പറയുന്നത് എന്താണ്? വളരെ ചുരുക്കമായിരിക്കും, 4-5 പേരെ കാണും. പക്ഷെ അവിടെ സമരസത്തിന് പകരം നമ്മൾ എന്ത് സംഭവിക്കും? സമരം സംഭവിക്കും. ഈ അഗ്രിയബിൾനെസ് എന്ന് പറയുന്ന ഈ ഒരു പേഴ്സണാലിറ്റി ട്രെയിറ്റ് നമുക്കില്ലാത്തതാണ്. അപ്പൊ ഇത് രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. നമ്മുടെ തന്നെ വിശ്വാസങ്ങളും ചിന്തകളോടുകൂടെ നമ്മുടെ ബന്ധത്തെ കുറിച്ച് പറയുന്നു, മറ്റത് നമ്മൾ സമൂഹമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നു. എങ്കിലും ഒരു വ്യക്തിയിൽ ഇത് രണ്ടും കുറച്ച് മെച്ചപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നല്ലതാണ്, ആ സമൂഹത്തിന് നല്ലതാണ്. അത് മെച്ചപ്പെടണമെങ്കിൽ ഒരാൾ സ്വയം മെച്ചപ്പെടുത്തിയേ പറ്റൂ, സ്വയം മാറ്റിയാലേ പറ്റൂ. അതുകൊണ്ടാണ് ഈ പേഴ്സണാലിറ്റി ഡൈമെൻഷൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് കാലം ചിന്തിച്ച് കണ്ടെത്തിയത്. ഇങ്ങനെ ചില ഇനിയിപ്പോ നമ്മളിൽ നമ്മൾ സ്വയം നോക്കുമ്പോ നമ്മളിലിപ്പോ ഇത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാനിത് പറഞ്ഞു വന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഗുരുവിലേക്ക് നോക്കുക. ഈ രണ്ട് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സും ഗുരുവിൽ എങ്ങനെയായിരിക്കും? ആദ്യം പറയുന്ന ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. ഓപ്പൺനെസ്, അനുഭവങ്ങളുടെ ആ പുതുമ. അപ്പോ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ആൾക്കാർ പറയുന്നത്, ഒരാള് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മരണം വരെ ലേണിംഗ് പഠിച്ചുകൊണ്ടേയിരിക്കുക, ഓപ്പൺനെസ് എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക, തന്റെ അറിവിനെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുക, പുതുക്കിക്കൊണ്ടിരിക്കുക, തന്റെ അബദ്ധധാരണകളെ എന്താണ് തിരുത്തിക്കൊണ്ടേയിരിക്കുക. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ നമ്മൾ പഠിച്ച കാര്യത്തിൽ, പറഞ്ഞ കാര്യത്തിൽ ജീവിതാവസാനം വരാതെ വരെ മാറാതെ നിൽക്കുന്നതല്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 35 വർഷം മുമ്പ് ഞാൻ ഇവിടെ ഇരുന്ന് ഇവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇതായിരിക്കുന്ന സാധനം ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ പോലെയാണ് ഇന്ന് പറയുന്നത്. അതന്നെ ഞാൻ പറയാൻ വരുന്നത്. അത് ഞാൻ ഗുരുവിൽ നിന്ന് പഠിച്ചാണ്, മനസ്സിലായോ? ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗുരുവിന്റെ ആ ചിന്താഗതിയാണ് എന്നെ ആകർഷിച്ചത്, ഗുരുവിലേക്ക് ആകർഷിച്ചത്. ഗുരുവിന്റെ കാരണം അങ്ങനെ ഗുരുവിനെ പഠിക്കുക എന്നുള്ളതായിരുന്നു എന്റെ രീതി. അല്ല, ഇന്ന് ഓരോരുത്തരും പറയുന്ന പോലെ എന്താണ് ഗുരുവിന്റെ ദൈവികത്വം, അങ്ങനെ ആ രീതിയിലൊന്നുമല്ല ഞാൻ പഠിച്ചത്. ഈശ്വരീയത മനസ്സിലായ ഞാൻ ഗുരുവിനെ ഇങ്ങനെ പഠിച്ചത്. ഈ പറയുന്ന പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒക്കെ ഞാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങനെ ഗുരുവിനെ മനസ്സിലാക്കി. ഇപ്പൊ നമുക്ക് അരിവ് പുറത്ത് ഗുരു ഒരു കല്ലെടുത്ത് വെച്ചൊരു പ്രതിഷ്ഠാണ്, അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നീട് ഗുരുവിന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് എന്താണ്? സത്യം, ധർമ്മം. അപ്പോ എന്തുമാത്രം പുതുമ അതിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഓപ്പൺനെസ്സിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രഡിഷൻ, പാരമ്പര്യം, അതിനെ തള്ളിക്കളയുക എന്നുള്ളതാണ്. ഈ പാരമ്പര്യം അനുസരിച്ച് നിങ്ങൾ നോക്കുക, നമ്മുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും സത്യം, ദയാ, ധർമ്മത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്? അങ്ങനൊരു ഉദാഹരണം കിട്ടും. ഗുരുവിന് എങ്ങനെ തോന്നി അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ? അതിനാണ് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പുതിയ അനുഭവങ്ങളിലെ സ്വയം മാറുക, ഇതല്ലേ നമ്മൾ പഠിക്കേണ്ടത് ഗുരുവിൽ നിന്ന്? ഇതാണോ പഠിക്കേണ്ടത്? ഇത് പഠിച്ചാലേ നമ്മളിൽ മാറ്റം വരൂ? നമ്മളിലൊരു മാറ്റം വരണമെങ്കിൽ ഇത് പഠിക്കണം. ഗുരുവിൽ എന്താ സംഭവിച്ചത്? അപ്പൊ ഈ പറയുന്നത് ഗുരുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഗുരുവിനെ നമ്മൾ കൂടുതൽ അടുത്തറിയാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇത് ഈ പറയുന്നത്. ഞാനങ്ങനെ മനസ്സിലാക്കുന്നു. അതാണ് ഓപ്പൺനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോ ഒരിടത്ത് എഴുതിയിരിക്കുകയാണ്, ഓപ്പൺനെസ്സിന്റെ അടയാളം എന്ന് വെച്ചാൽ ഒരാള് സായിപ്പെഴുതിയിരിക്കുന്നതാണ്. ഒരാൾ ഒരേ സമയം തന്നെ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതേസമയം തന്നെ എന്താണ് ബുദ്ധിസ്റ്റ് ഫിലോസഫിയെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. രണ്ടു കാലത്തിലുള്ളതാണ്, രണ്ട് രീതിയിലുള്ളതാണ്, പക്ഷെ രണ്ടിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലേ? ഗുരു പാരമ്പര്യമായി സംസ്കൃതം പഠിച്ചു, പാരമ്പര്യമായിട്ട് ആയുർവേദം മനസ്സിലാക്കി, അങ്ങനെ പല കാര്യങ്ങളും പാരമ്പര്യമായിട്ടുള്ള ഈ വിദ്യകളെല്ലാം മനസ്സിലാക്കി. പക്ഷെ അത് മനസ്സിലാക്കിയ ഗുരു തന്നെ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരാള് ഒരു ചെറിയ കുട്ടിയെ കണ്ടപ്പം ആ കുട്ടിയോട് എന്തിനെ കുറിച്ചാണ് ചോദിച്ചത്? സയൻസ്. കുട്ടിച്ചാത്തനെ കുറിച്ചല്ല, അതിന്റെ സയൻസ് എന്താണ്? മനസ്സിലായോ? ഈ ബാലനായിരുന്ന ആളിനോട് രണ്ടു തവണ ചോദിച്ചെന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഒന്ന്, ഈ കുട്ടിച്ചാത്ത എന്തെന്നറിയാം ഏഴത്ത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ സയൻസ് എന്തെന്നറിയാനാ ചോദിച്ചത്. പിന്നെ ചോദിച്ചെവിടെ പരിണാമത്തെ കുറിച്ച് അങ്ങോട്ട് ചോദിക്കരുത്, രണ്ടും ഇങ്ങോട്ടൊന്നും ചോദിച്ചിട്ടല്ല. അങ്ങോട്ട് ഗുരുവിന്റെ അടുത്ത് ചെന്ന് എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചപ്പോ ചെന്ന് തിരിച്ചു ചോദിച്ചതല്ല, അങ്ങോട്ട് പോയി ചോദിക്കുകയാണ് ഇതിന്റെ സയൻസിനെന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടല്ലോ, പരിണാമത്തെ കുറിച്ച് പറയും. ഇതിന് നിന്റെ സയൻസ് എന്താ പറയും? നിന്റെ സയൻസ് എന്ന് പറയാൻ എന്താ കാരണം? ഗുരു അത് പഠിച്ചിട്ടില്ല, മനസ്സിലായോ? വേണമെങ്കിൽ ഇന്നത്തുള്ള സ്വാമിമാരോ ഒരു ഗുരു ദൈവമായിരുന്നു, ഗുരുവിന് സയൻസും അറിയാമായിരുന്നു. ഗുരു അതൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ സയൻസ് പഠിച്ച ആൾക്കാരെ കാണാനും ഒന്ന് പ്രയാസം. അന്ന് ഡോക്ടർ പ്രഭുവിന്റെ മകനായതുകൊണ്ട് നടായൂരിന് സയൻസ് പഠിക്കാൻ പറ്റി. വേറെ ആരെങ്കിലും ഒന്ന് പഠിച്ചോ ഗുരുവിന്റെ അടുത്ത് നിന്ന്? എത്ര പേര് പഠിച്ചിട്ടുണ്ടായി? ഇന്ന് ബാംഗ്ലൂരിലൊക്കെ ജീവിച്ചുകൊണ്ട് അന്ന് സയൻസ് പഠിക്കാൻ പറ്റി. അന്ന് ഇപ്പോഴത്തെ താമസിക്കുന്ന ഇവിടെ ജീവിക്കുന്നവരെന്താ പഠിക്കുന്നു? അങ്ങേറ്റം വന്നു കഴിഞ്ഞാൽ സംസ്കൃതം പഠിക്കും, ബി എ പഠിക്കും. ഒരു ബി എ കാരനെങ്കിൽ ഒരു എം എ കാരൻ, ഇതിനപ്പുറമൊന്നും നടക്കില്ല. പഠിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഒരു കുട്ടിയാണ് സയൻസ് പഠിച്ചത്, ആ കുട്ടിയുടെ അടുത്ത് ഒരു ചെന്ന് ചോദിക്കുകയാണ് സയൻസിൽ എന്ന് പറയും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അന്വേഷണം പഠനം അതാണ് അവിടെ പറയുന്നത് ടു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവയർനെസ് എന്ന് പറയും. എക്സ്പീരിയൻസ് ആ അറിവിലേക്ക് പോവുക. എപ്പോഴും പുതുത അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതായിരുന്നു ഗുരുവിന്റെ വ്യക്തിത്വം. എന്നാൽ അത് ഓവറാക്കി എന്താണ് ചളമാക്കി എന്നൊക്കെ പറയില്ലേ? ഗുരു ഒരിക്കലും അങ്ങനെ പോയിട്ടില്ല. സാറ് പറയുന്നത് എന്താണ് ഓവറാക്കി ചളമാക്കി അങ്ങനെ പറയുന്നു? ആ അങ്ങനെ ഗുരു ഇതെന്താ ഓവറാക്കി ചളമാക്കി ഇന്നത്തെ ഡയലോഗ്. അങ്ങനെയൊന്നും ഗുരു പോയിട്ടില്ല. ഗുരു എപ്പോഴും എങ്ങനെയായിരുന്നു? പ്രായോഗികമായി തന്നെ കുളമാക്കി ചളമാക്കി. ഇന്ന് പലരും ചെയ്യുന്നവര് ആധുനികനായി ആയി ആയി ആയി അവസാനം കെട്ടുപൊട്ടിപ്പോവുക, പൊട്ടത്തിന്റെ നൂല് പൊട്ടിയത്. അങ്ങനത്തെ ആധുനികനല്ലത്, മനസ്സിലായോ? പട്ടം പറത്തി പറത്തി പറത്തി അവസാനം എന്ത് ചെയ്യും? പട്ടത്തിന്റെ നൂല് പൊട്ടിപ്പോവുക. പിന്നെ അതെവിടെ പറക്കുമെന്ന് പറയാൻ പറ്റും. അതല്ല ഗുരുവിന്റെ അവസ്ഥ. ഗുരു ആ ഓപ്പണ്നെസിന്റെ ഏറ്റവും ഹൈ ആയിരുന്നു. പക്ഷെ അത് ഓരോ സംഭവങ്ങളും എടുത്ത് നമ്മൾ തിരിച്ചു നോക്കുമ്പം അതുകൊണ്ടാണ് ഗുരുവിന് വിജയിക്കാൻ കഴിഞ്ഞത്. ഗുരു എവിടെയാണോ പ്രവർത്തിച്ചത്. ഇനി ആ എഗ്രിയബിൾനെസ് എന്ന് പറയുന്ന നോക്ക, പൊരുത്തം. പൊരുത്തം എന്ന് പറയുന്ന നോക്ക, ഗുരു എല്ലാ മനുഷ്യരുമായിട്ടും പൊരുത്തപ്പെട്ടു. ജാതി, മതം, വർഗം, ദേശം, വർണ്ണം, ഈ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ എന്ത് ചെയ്തു? എല്ലാവരുമായിട്ടും ഗുരുവിന് പൊരുത്തപ്പെടാൻ പറ്റി. ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടോ? ഒരിക്കലും കഴിയും. ഞാൻ ഈ രണ്ട് സ്ഥാപനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. പ്രധാന രണ്ടല്ല, മൂന്ന് സ്ഥാപനം എന്ന് വെച്ചോ. ഒന്ന് എന്താണ് ഇവിടെ, മറ്റൊന്ന് പന്മനയിൽ. അപ്പൊ പന്മനയിൽ ഞാൻ സ്വയം തന്നെ ചിന്തിച്ചിട്ടുണ്ട്, പന്മനയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു ജാതിയുമായിട്ടേ ഉള്ളൂ. ഈ സമൂഹത്തിൽ ഒരുപാട് ജാതികളുണ്ട്, പക്ഷെ അവിടെ ഇരുന്ന് പൊരുത്തപ്പെടുന്ന ആരുമായിട്ട് ഒരു ജാതിയുമാണ്. ശരി, ഇനി ശിവേരി വന്നിരുന്നാലോ? ഇവിടെയും ഒരു ജാതിയേ ഉള്ളൂ. മനുഷ്യരുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. അവിടെ ഇപ്പോഴില്ല, ഭാവിയിൽ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. അത് ശരിയാണ്, അതുകൊണ്ട് ഞാൻ മൂന്നാമത്തെ സ്ഥാനം പറഞ്ഞു. അല്ല, ഞാൻ രണ്ടും കളഞ്ഞിട്ട് അവിടെ പോയത്. പലരും ചോദിക്കും എന്തിനാ അവിടെ പോയത്? അവിടെ ഈ ഒരു ജാതിയോട് പൊരുത്തപ്പെടുന്ന പ്രശ്നമുണ്ട്, എല്ലാ മനുഷ്യരോടും പൊരുത്തപ്പെടാറുണ്ട്. അങ്ങനെ ഒരു അവസരം അവിടെയുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ പൊരുത്തപ്പെടൽ ഗുരു നോക്കുക, പൊരുത്തപ്പെട്ട ആരുടെ എല്ലാ മനുഷ്യരോടും പൊരുത്തപ്പെട്ടു. സോഷ്യൽ ഹാർമണി എന്ന് പറയുന്നത്. ആ ഒരു വിഷയത്തെ കുറിച്ച് ഗുരുവിന്റെ ഈ എന്താണ് എഗ്രിയബിൾനെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവിന്റെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇത് ഗുരുവിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. കാരണം നമ്മളിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നില്ല. ഗുരുവിന്റെ ജീവിതം നോക്കി പഠിക്കണം ഈ പറയുന്ന വ്യക്തിത്വ സവിശേഷതകൾ. പക്ഷെ നമ്മൾ അതൊക്കെ നമ്മൾ എന്താണ് വിസ്മരിക്കല്ല, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അറിഞ്ഞാലല്ലേ വിസ്മരിക്കും. നമ്മളൊരു കാര്യം മറന്നുപോയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? അറിയണം. നമുക്കത് അറിയില്ലല്ലോ. അപ്പൊ അറിഞ്ഞാലേ മറക്കാൻ പറ്റും. ഇത് നമ്മൾ അറിയുന്നേ ഇല്ല. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നേ ഇല്ല. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാതെ നമ്മൾ എന്താണ് വേറെ ഏതോ ഒരു ലോകത്ത് വേറെ എന്തോ കേട്ട് ഗുരുവിനെ അവതരിപ്പിച്ചിട്ട് എന്തിനാ ശ്രമിക്കുന്നത്? പത്ത് കായം ഉണ്ടാക്കണം. പത്ത് കാശ് കൈ വരണമെങ്കിൽ എന്ത് വേണം? ഇന്നത്തെ മനുഷ്യന് ഉപകരിക്കത്തക്ക രീതിയിൽ നമ്മൾ ഗുരുവിനെ അവതരിപ്പിക്കുന്നുണ്ട്. ആ ഗുരുവിന്റെ വ്യക്തിത്വ സവിശേഷതകൾ ആധുനികമായ സയന്റിഫിക് ആയ ചിന്താഗതികളുമായിട്ട് യോജിപ്പിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി അങ്ങനെ പറഞ്ഞാൽ അങ്ങേറ്റപ്പം നമ്മൾ പറയാം ദർശനമാരെ എന്ന് പറയുന്നത് സയൻസ് ആണെന്ന് പറയും. അതീ കഴിഞ്ഞ് നമുക്ക് പറയാമെന്നില്ല. ഉണ്ടോ? നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ, നമ്മുടെ വ്യക്തിത്വമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ, നമുക്ക് ഗുരുവിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇത്തരം സവിശേഷതകൾ, അത് നമ്മൾ മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കാത്തതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ സമരസത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? സമരിക്കുന്നു. എല്ലാവരും ആത്മസഹോദരാണെന്നൊക്കെ ഗുരു പറഞ്ഞിട്ടും അത് സ്വന്തം ശിഷ്യന്മാരിലും അങ്ങോട്ട് ഏക്കുന്നില്ല. ഏക്കുന്ന ഒട്ടും ഏക്കുന്നില്ല. അവര് തന്നെ പരസ്പരം ഗോഗ്വ വിളിക്കുകയാണ്. ഗോഗ്വ വിളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഗൊറില്ലകളെന്ന് പറയുന്ന കുരങ്ങന്മാരുണ്ട്. ഇവര് ഒരു ഗൊറില്ല വേറൊരുത്തിനെ കാണുമ്പോഴത്തേക്ക് അവന്റെ ആക്രോശമാണ്. അത് അഗ്വാ എന്ന് വിളിക്കുന്നു. ചേട്ടാ ഞാൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്, നിനക്ക് റെഡിയാണോ? മറ്റവൻ ചിലപ്പോ ഒഴിഞ്ഞു പോയി, എനിക്ക് വയ്യാന്ന് പറഞ്ഞു. ചിലപ്പോ അവൻ തയ്യാറായ പിന്നെ പൊരിഞ്ഞടിയായിരിക്കും. ഒരുത്തിനെ കണ്ടാ മതി. ഇവിടെ പല സാമ്യാരെയും നോക്കുക. വേറെ ആളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവിടെ എന്ത് ചെയ്യും? ഗോഗ്വ വിളി തുടങ്ങും. എന്താണ്? ഞാൻ തയ്യാറാണ് ഫൈറ്റ്. നീ തയ്യാറാണോ? ചിലരും ഉണ്ടാകും ഒഴിഞ്ഞു, ചിലർ ഫൈറ്റിന് തയ്യാറാവും. ആകെ കുളം കുളമാക്കി ചണമാക്കും. അവിടെ എന്തില്ല? എഗ്രിയബിൾനെസ് ഇല്ല. എന്തുകൊണ്ട് വരുന്നില്ല? ഗുരുവിൽ നിന്ന് നമ്മൾ പഠിക്കുന്നില്ല. നമ്മള് 25 മണിക്കൂറും ദേവമയ കാത്തുകോൾ അങ്ങ് നാരായണ മൂർത്തെ ഇതൊക്കെ തട്ടിവിടുന്നുണ്ട് എന്ന് നമ്മൾ യാതൊരു സ്വാധീനവും ചെലുത്തുന്നില്ല. ഉണ്ടോ? അങ്ങനെ ഏത് ആ സമാധാനം ഉണ്ടെങ്കിൽ അത് ചൊല്ലിക്കഴിയുമ്പോഴും അത് വേണ്ടേ? സമാധാനത്തോടെ ചെല്ലാൻ കഴിയണ്ടേ? എപ്പോഴും ഇവിടെ ഈ മണ്ണിൽ നിന്നും കൊണ്ട് ഒരാൾക്ക് സമാധാനത്തോടു കൂടി അത് ചൊല്ലാൻ കഴിയണ്ടേ? ചൊല്ലിയ സമാധാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇവിടെ നിന്ന് ദേവതയും ചൊല്ലുമ്പോഴും എല്ലാ സമയവും സമാധാനത്തോടുകൂടിയാണോ ചൊല്ലിയത്, ചൊല്ലുന്നത് ആണോ? ആ പിന്നെ